അന്യേഭ്യോപി ദൃശ്യന്തെ ഛന്ദസീതി നിവൃത്തം മനൻ കൊനിപ്പ് വനിപ്പ് വിച്ചയതെ പ്രത്യ ധാതു ഹോസ്യു ഹിംസ എന്ന് പറയുന്ന ധാതു സുപൂർവത്തിലുണ്ട്. മനൻ വന്ന് മനു ശേഷിച്ചു, ഗുണം വന്നു, ശർമ്മൻ സുശർമ്മ രൂപം വന്നു. ഇവിടെ മൻ ആർദ്രാതും ശേഷ ആർദ്രാസന ശ്രുതെന്ന് പറയുന്ന സേട്ടാണോ അനിട്ടാണോ? എന്തുകൊണ്ട് സേട്ടായി? എന്തുകൊണ്ട് അനിട്ടായി? ആണോ? എങ്ങനെ ഉദരന്തയില്? ഉദരന്തയില് ആ ഇത് സേട്ടാണ്. ഉദരന്തയിൽ ജ്യോതിരുഷ്ണു ശ്രീശ്രമീകാശു നിഹത ബാക്കിയുള്ളതാണ് അനുദാത്ത. അനുദാത്തമാണെങ്കിൽ പെട്ടെന്ന് നിഷേധിക്കുന്ന സൂത്രം ഏതാണ്? വൃത്തി ഉപദേശി യോദ്ധാവതിരീകാച്ച് അനുദാത്തസ്ഥ സസ്യ ആടുദാസിട്ടു നിഷേധിക്കും. പക്ഷെ ഇവിടെ ഋകാരാന്തമാണ്, അതുകൊണ്ട് സേട്ടാണ് ഇട്ടുപ്രാപ്തമാണ്. ഇട്ടുവരിക, നിഷേധിക്കുക, വികല്പമാക്കുക, ധാരാളം സൂത്രങ്ങളുണ്ട്. കാരണം രൂപങ്ങൾ എങ്ങനെയാണ്, പ്രയോഗത്തിലുള്ള രൂപങ്ങൾ എങ്ങനെയാണ്, അപ്പൊ സൂത്രങ്ങൾ ഒരുപാട് വരും. പാണിയന്തിയും ശബ്ദങ്ങൾ എങ്ങനെയാണ്, അപ്പൊ ഇവിടെയും എന്ത് ചെയ്യുന്നു, നിഷേധിക്കുന്ന സൂത്രം അടുത്ത് വരുന്ന നഗിട്ട് വശീകൃതി. വശാദേ കൃത ഇണ്ണസ്യ ശ്രീ സുശർമ്മ പ്രാദരിത്വ ശ്രീ എന്ത് കൊടുത്തിരിക്കുന്നു? ദീർഘമാണ്. പൂത്രദന്തി പറയുന്നത് ഋ ദീർഘമാണ്. ദീർഘമാണ്. ഏകാച്ചം അത് ഒഴികെ ഉള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നത് പരിഗണനം ചെയ്തിരിക്കുകയാണ്. അതൊഴികെ ഉള്ളതെല്ലാം എന്താണോ അനുദാത്തം. അനുദാത്തം വേണ്ട, അതിനിട്ട് നിഷേധിക്കുന്ന ഏതാണ് സൂത്രം? ഒക്കെ ഓർമ്മയിലിരിക്കുകയാണ്. ഏകാച്ച ഉപദേശിപ്പ് പറഞ്ഞല്ലേ ഉള്ളു. എന്നിട്ടോ ക്രാതി നിയപ്രകാരം ഇട്ട് വരത്തില്ലേ? ആ അതൊക്കെ വേറെ സ്ഥലങ്ങളിലാണ്. അടുത്തതാ ദിവസമായിട്ട് വരാതെ പ്രകാരം ഇട്ടിവിടെ പ്രാപ്തമാകുന്നുണ്ട്. പറയുന്നു നായിട്ട് വശീകൃതി വശാദേഹേ കൃത ഇണ്ണസ്യ വശീകൃതി. വശീകൃതി എന്ന് വെച്ചാൽ വശ് എന്ന് പറയുന്നത് എന്താ സാധനം? വശ് പ്രത്യാഹാരം. വശികൃതി എന്ന് പറയുമ്പോൾ വശാദികൃതി യസ്മിൻ വിധിസ്ഥ ദാതാവ് അൽഗ്രഹണേ, അൽഗ്രഹണമായ വിധികൾ തദാദി നിഗ്രഹിച്ചോണം. ഇവിടെ വശ് അല്ലാണ് പ്രത്യാഹാരം വേണ്ട. അത് എന്തിനാ പറയുന്നത്? അല്ലിനെ എന്നുവെച്ചാൽ വർണ്ണങ്ങളെ പറയുകയാണ്. അതുകൊണ്ട് വശി എന്ന് പറഞ്ഞാൽ തദാദി എന്ന് പറയും. വശാദിയായ കൃത്ത്. അങ്ങനെ വരും വേറൊരു പ്രശ്നം വരുന്നു. ഈ സൂത്രത്തിൽ തന്നെ പ്രശ്നമാണ്. വശികൃതി എന്ന് പറയുന്നത് വശാദിയായ കൃത്തിന് ഇട്ടിനെ നിഷേധിക്കുകയാണ്. അർദ്ധധാതുകസ് ഇട്ട്, ഇട്ടെന്ന് പറയുന്ന ആഗമമാണ്. അർദ്ധധാതുകസ എന്ന് പറയുന്ന ഷഷ്ടിയാണ്. എന്തുകൊണ്ട് ഷഷ്ടി പറഞ്ഞു? ഏതിനാണോ വിധിക്കുന്നത് അത് ആഗമിക്കുന്ന അതിനാണ്. അതുകൊണ്ടാണ് ഷഷ്ടി പറഞ്ഞത്. സ്ഥാനിയാണ് ശരിക്കും. അപ്പൊ സ്ഥാനി ഷഷ്ടി സ്ഥാനേ യോഗ ഷഷ്ടിയല്ലേ പറയേണ്ടത്. പക്ഷെ ഇവിടെ വശികൃതി എന്ന് ഏതി പറഞ്ഞിരിക്കുന്നു? സപ്തമി. പക്ഷെ പറയേണ്ടത് ഷഷ്ടി. പിന്നെ എന്ത് സമാനം പറയും? ആർഷം. അതിന് പറയും ഷഷ്ടി അർത്ഥേ സപ്തമി. എന്നുവെച്ചാൽ ഷഷ്ടിയുടെ അർത്ഥമാണ് ഇവിടെ സ്ഥാനി. സ്ഥാനിയുടെ അർത്ഥത്തിൽ എന്ത് പ്രയോഗിച്ചു? സപ്തമി. അങ്ങനെ പ്രയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ എന്താണ്? പ്രഭുസ്വാതന്ത്ര്യമാപന്ന യതിച്ഛതി പരോധിത്വ. എന്തിനെന്ന് ചോദിക്കരുത്. ഋഷി ചെയ്തിരിക്കുന്നു. ആർദ്ധധാതുകസേട്ട് ആർദ്ധധാതുകത്തിന്, അതുപോലെ വശാദേഹേ കൃതഹ വൃത്തിന്ന് അതുപോലെ എഴുതി. ഇവിടെ സപ്തമി കളഞ്ഞിട്ട് എന്തെടുത്തു? വശാദേഹേ കൃതഹ. എന്തു വന്നു? ഷഷ്ടി വന്നു. വ്യാഖ്യാതാവ് പറഞ്ഞു ഇവിടെ സപ്തമി ഷഷ്ടിയുടെ അർത്ഥത്തിലാണ്. അതുകൊണ്ട് ഇവിടെ ശരിയായ പ്രയോഗം ഇങ്ങനെയാണ്. അങ്ങനെ വശാദേഹേ കൃത ഇട്ട് ഇട്ട് വരുന്നില്ല. ഇവിടെ ഇട്ട് വരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ സൂത്രത്തിൽ വരുന്ന ഒരു പ്രശ്നം പറഞ്ഞാണ്. വസുപൂർവത്തിലിരിക്കുന്നു, ശ്രു വന്നു, മൻ വന്നു, സേട്ട് ധാതുവാണ്, ഇട്ട് വരണം. എട്ടിനെ നിഷേധിച്ചു. ഗുണനപരം സുശർമ്മൻ, ശർമ്മ ശർമാണോ ശർമാണോ. ഇത് മനൻ വന്നു അതുപോലെ തന്നെ വരുന്നതാണ്. കൊനിപ്പ്, കൊനിപ്പിന് ശേഷിക്കുന്ന എന്താണ്? വൺ. ഉദാഹരണം പ്രാതരിത്വ. പ്രാതഹ ഏതീതി പ്രാതരിത്വ. പ്രാതഹ ഏതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാവിലെ പോകുന്നു. ആര്? ചന്ദ്രൻ. പോവുക എന്ന് വെച്ചാൽ സഞ്ചരിക്കുക എന്നുള്ളതാണ്. സൂര്യനെ പോലെയുള്ളതിനൊക്കെ വിശേഷണമായി പറയാം. പ്രാതരിത്വ രാവിലെ സഞ്ചരിക്കാൻ തുടങ്ങി. രാത്രി ഉറക്കമായിരുന്നു, രാവിലെ ഉണർന്നണീറ്റ് സഞ്ചരിക്കുന്നു. പ്രാതര് ശബ്ദമാണ്. പിന്നെ ഗതവും അന്യഭ്യോവി അന്യേഭ്യോവി ദൃശ്യന്തേ എന്തോന്നു കൊനിപ്പ് ഒന്ന് വന്നു ശേഷിച്ചു. ഇവിടെ കൊനിപ്പിലൊരു കാര്യം ചെയ്ത് കിത്താക്കി കൊനിപ്പിനെ. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഇങ്ങിച്ച നിഷേധിക്കും, പിന്നെ പുസ്തകം നോക്കാതെ പറഞ്ഞാൽ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. ഹർസോസ്യ പിതി കൃതി തുക്ക്, ഇവിടെ എന്ത് വന്നു? കൊനിപ്പ് വന്നു, പിത്ത് വന്നു. കിത്തായോണ്ട് ഗുണവൃത്തി നിഷേധിച്ചു, പിത്തായോണ്ട് ഹർസും ആയിരിക്കണം പൂർവ്വത്തിൽ. ഇവിടെ ഏതാണ് ധാതു? ഈ തുക്ക് വരും. അപ്പൊ പ്രാതർ ഈ തുക്കിൽ എന്ത് ശേഷിക്കും? പരത്തിൽ എന്താ പ്രത്യേകം വന്നത്? വൻ പ്രാതര് ഈ വൻ പ്രാതരിത്വൻ പ്രാതരേഹത്തിന് അന്തർവർത്തിന് വിഭക്തി ആശ്രയിച്ചിട്ട് ഋത്വം വരെ വിസർഗം വരേണ്ടത്. എന്താ വരാത്തത്? അഭേദത്തിന് വരത്തില്ലേ? എന്തുകൊണ്ടാ വിസർഗം വരാത്തത്? പദാന്തമല്ലേ പ്രാതരെന്ന് പറയുന്ന? പദാന്തമല്ലേ ഇവിടെ പ്രാതരെന്ന് പറയുന്ന പദമാണോ? എങ്ങനെ? അഭ്യമാണ് പദമാണ്. കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്തുകൊണ്ട് വിസർഗം വന്നില്ല? രൂ വരണ്ടല്ലോ, വിസർഗം എന്തുകൊണ്ട് വന്നില്ലെന്നാണ്? രുത്തും വരാത്ത എന്തെന്നല്ല ചോദിച്ചത്. അതിന് അങ്ങനെയുണ്ടോ? ആര് പറഞ്ഞു? എങ്ങനെ? ശര ശര ഇവിടുന്ന് വന്നു. എന്തില്ല? എന്താണ്? എങ്ങനെ? എന്തില്ലാത്തോണ്ട്? ശരമുണ്ടെങ്കിലേ വിസർഗം വരത്തുള്ളൂ. അതാര് പറഞ്ഞു? പാണിനി പറഞ്ഞ്, ഞാൻ കേട്ടില്ലല്ലേ. കരമുണ്ടെങ്കിലേ വിസർഗം വരത്തുള്ളൂ. ഇവര് നിസ്സാരമായ ഒരു കാര്യം ചോദിച്ചാലും നിങ്ങൾ, ഇത് വളരെ സിമ്പിളല്ലേ? എങ്ങനെ എങ്ങനെ? എന്നാര് പറഞ്ഞു? സകാരത്തിനുണ്ടാകുന്ന രേപത്തിനെ വിസർഗം വരുമെന്ന് ആര് പറഞ്ഞു? അതിനും സിമ്പിളാ. പരത്തിൽ ഖര് വേണം, ഇല്ല അവസാനമല്ലേ ഇത്? എന്തുകൊണ്ട്? ആ അതാ കാരണം. അതിന് പറഞ്ഞ വളരെ സിമ്പിളാണ്. പ്രാതരിത്വ ഒന്നുകിൽ പരത്തിൽ ഖര് വേണം, അല്ലെങ്കിൽ രേപം എവിടെയായിരിക്കണം? അവസാനമായിരിക്കണം. പരത്തിൽ ഈ ഇരിക്കുമ്പോൾ അവസാനമാകും. അവസാനം എന്ന് പറഞ്ഞാൽ എന്താ? സൂത്രം വിരാമാവസാനം. അവിടെ വിരാമത്തിന് എന്തൊക്കെ അർത്ഥം പറഞ്ഞു? വിരാമം. വിരാമത്തിന് എന്തർത്ഥമാ പറഞ്ഞ് ഓർമ്മയുണ്ട? വിരമ്യത്തെ അനേന, എന്തുകൊണ്ടാണോ അവസാനിക്കുന്ന അവസാനത്തെ വർണ്ണം, ഇവിടെ രേഖ കൊണ്ട് അവസാനിക്കുന്നില്ല. അതുകൊണ്ട് രേഖ അവസാനമല്ല. അല്ലെങ്കിൽ പിന്നെ രണ്ടാമതൊരർത്ഥം പറഞ്ഞെന്താണ്? അതാണ് വിരമണം, വിരാമ, വിരമിക്കൽ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് വർണ്ണാനാം അഭാവ. അപ്പോൾ ഒരു വർണ്ണത്തിന്റെ പരത്തിൽ എന്ത് വേണം? മറ്റു വർണ്ണങ്ങളുടെ അഭാവം വേണം. ഒരു വർണ്ണത്തിന്റെ പരത്തിൽ മറ്റു വർണ്ണങ്ങളുടെ അഭാവം വേണം. എന്നുവെച്ചാൽ അഭാവം പരമിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് എന്തത്? ഖരവസാനയോ, ഖരവസാനയോ ഏത് വിഭക്തിയാണ്? എന്തുകൊണ്ട് അവസാനം സപ്തമി പറഞ്ഞത്? എന്തുകൊണ്ടാ സപ്തമി പറഞ്ഞത്? അവസാനം എന്ന് സപ്തമി പറഞ്ഞ എന്തുകൊണ്ട്? അവസാനം വിരാമം പരത്തിലിരിക്കണം, ഭരണത്തിന്റെ പരത്തിലിരിക്കണം. വർണ്ണത്തിന്റെ പരത്തിലൊരു വിരമണം വേണം, അവസാനം വേണം, വർണ്ണാഭാവം. അഭാവം പരത്തിലിരിക്കാനുണ്ടോ? അഭാവം വർണ്ണത്തിന്റെ പരത്തിലിരിക്കാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വർണ്ണത്തിന്റെ പരത്തിൽ വർണ്ണങ്ങൾ കൊണ്ട് അഭാവം ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? ഒരു വർണ്ണം കഴിഞ്ഞ് മറ്റൊരു വർണ്ണവും ഉച്ചരിക്കാതിരുന്നാൽ വിരമണം വരും. ആ ഉച്ചാരണ അഭാവം പരത്തിൽ വന്നു എന്ന് കൽപ്പിക്കുകയാണ്. അഭാവം അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിസർഗം വരത്തുള്ളൂ. അല്ലെങ്കിൽ ആ അന്തിമ വർണ്ണമായിരിക്കണം വിരാമം. വിരമ്യത അനേൻ, അല്ലെങ്കിൽ വിരമ്യത അസ്മിൻ, അതിൽ അവസാനിക്കുന്നു, അതവസാനമായി. അപ്പൊ അവസാനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഖരി അവസാനിച്ച അവസാന സതി എന്ന് വരും. അങ്ങനെ സപ്തമിയാണല്ലോ. ഖരി അവസാനേ എന്ന് പറഞ്ഞാൽ എന്താണോ? അവസാനം പരമിരിക്കുക, അല്ലെങ്കിൽ വർണ്ണം അവസാനമായിരിക്കുക. അവസാനേ സതി. അപ്പൊ അവസാനം എന്തായിരിക്കും? അവർണമായിരിക്കും. പരത്തിൽ വേണ്ട, അത് അവസാനമായിരുന്നോ നീ വർണ്ണം? അത് അവസാനമായിരിക്കണമെങ്കിൽ പരത്തി വർണ്ണം പാടില്ലല്ലോ. അതിന് ആ ഏത് വർണ്ണമാണോ അവസാനം ഇരിക്കുന്നത്, ആ രേഖത്തിന് വിസർഗം വരും. അവസാനേ സതി എന്ന് പറഞ്ഞാൽ എന്താ? അത് അവസാനത്തിലിരിക്കണം. ഏത് രേഖം? അപ്പൊ ആ രേഖത്തിന് എന്ത് വരും? ഖരു പരത്തിലിരിക്കണം, അല്ലെങ്കിൽ അവസാനമായിരിക്കണം വർണ്ണം. വർണ്ണം അവസാനമായിരിക്കണം, അല്ലെങ്കിൽ ഖരു പരത്തിലിരിക്കണം, അല്ലെങ്കിൽ അവസാനം വരവിരിക്കണം. മനസ്സിലായോ? രണ്ടർത്ഥം കൊടുക്കാം. ഒന്ന്, രേഖത്തിന്റെ പരത്തിൽ അവസാനമായിരിക്കണം, രേഖത്തിന് വിസർഗം വരും. അല്ലെങ്കിൽ രേഖം അവസാനമായിരിക്കണം. അപ്പോൾ അവസാനം എന്ന് പറയുന്ന സപ്തമിക്ക് രണ്ടർത്ഥം. ഒന്ന്, അവസാനേ പരേ. മറ്റൊന്ന്, അവസാനേ സതി. അത് രേഖത്തിന് നേരിട്ട് വിധിക്കയല്ലേ? വേറെ ഏതെങ്കിലും വരൂ? ഹരി അവസാനേച്ച എന്താ പറയുന്നത്? രേപസ്യ വിസർഗ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഏതെങ്കിലും വിസർഗം വരൂ? അവസാനേ സതി രേപസ്യ വിസർഗ എന്ന് പറഞ്ഞാൽ വിസർഗ ഏതിന് വരും? അവസാനമായിരിക്കുന്ന രേപത്തിന് വരും. ഇനി അവസാനേ പരേ രേപസ്യ വിസർഗ എന്ന് പറഞ്ഞാൽ ഏതിന് വരും? എന്തായാലും രേപത്തിന് തന്നെ വരും. അല്ലേ? ഇതെല്ലാം അന്ന് അവിടെ വിശദീകരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. രണ്ടു തരത്തിലും വരാം, ഫലം ഒന്ന് തന്നെ. ഇവിടെ വിസർഗം വരത്തില്ല രേഖത്തിൽ പ്രാതിരിത്വ. മനന് കൊനിപ്പിന് ഉദാഹരണം. ഇനി വനിപ്പ്, ഇതിലെന്താ ശേഷിക്കുന്നത്? മൻ. പക്ഷെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ, കൊനിപ്പിൽ കിത്തുണ്ട് പിത്തുണ്ട്, വനിപ്പിൽ എന്താ ഉള്ളത്? പിത്ത് മാത്രം, പിത്ത് മാത്രം. ഇക്കാര ഉച്ചാരണ അർത്ഥമാണ് ഇവിടേക്ക് അത് പോകും, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഈ ഉച്ചാരണാർത്ഥം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് പ്രയോജനാഭാവ. ഇസഞ്ജാകരണേ പ്രയോജനാഭാവ ഉച്ചാരണാർത്ഥ. ഇവിടെ ജനി പ്രാദുർഭാവേ ധാതു വി ജൻ വി ജായത്തെ വി ജന് പരത്തിൽ എന്ത് വരുന്നു? വനിപ്പ്. വി ജന് വന്ന ഹ്രസ്വസ്യ വിധികൃതി തുക്ക് വരുമോ? അതിനുള്ള ഒരു ഒരു സാധ്യതയും. സമാസം വരുന്നു വി ജന വനന്നിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത സൂത്രം വരുന്നു വിഡ്മനോ രനനാസികസ്യ ആന്ത്. അനനാസികസ്യ ആത്മസ്യാത് വിട്മനോഹോ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എന്താർത്ഥം? രണ്ടും പരത്തിലിരിക്കുമ്പോ ഏത് വിഭക്തിയ? ഏതാണ്? വിട്മനോഹോ. ഇതിനകത്തൊരു പകാരം കാണുന്നില്ല, എവിടെ പോയി? വിട്ടും മന്നം പരമരിക്കുമ്പോ എന്ത് വരുന്നു? പൂർവത്തിലിരിക്കുന്ന അനുനാസികത്തിന് ആത്ത് വരും. ഇപ്പോൾ ജന് പരത്തിലെന്തിരിക്കുന്നു? വൻ. അപ്പൊ വന്ന് പരമരിക്കുമ്പോ ജന്നിന്റെ അനുനാസികമായ നകാരത്തിന് എന്ത് വരുന്നു? പജ്ജ ആന്നിരിക്കുമ്പോ സൂത്രം വരുന്നു അകസവർണ്ണ ദീർഘ ജ വിജ വിജ വൻ വിജ വൻ. ബാക്കിയെല്ലാം പഴയതുപോലെ. അപ്പൊ എങ്ങനെ വരും? വിജാവ വിജാവാനോ രാജൻ ശബ്ദം പോലെ. ഇപ്പൊ വി ജന്ന് പരത്തിൽ വന്നു വന്നു അന്യഭ്യോ ദൃശ്യന്റെ വിഡ്മനോരനുനാസിക സാത്തി പ്രകാരം മണ്ണ് പരത്തിലിരുന്നപ്പോ ജന്നിന്റെ നകാരത്തിന് ആകാരം വന്ന് സവർണദീർഘം വന്ന് വിജാവ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വിശേഷമായി ജനിക്കുന്നവൻ. പേരായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിശേഷണമായി ഉപയോഗിക്കാം. അതൊക്കെ സാഹിത്യത്തിൽ എങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കണം. പുരാതന സാഹിത്യത്തിൽ എവിടെയോ ഇങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്, നമുക്കതിൽ കൂടുതലൊന്നും അറിവില്ല. അർത്ഥം ഇതാണ്, ജനിക്കുന്നവൻ, ജനി പ്രാദുർഭാവിയെ, പ്രാദുർഭവിക്കുന്നവൻ. അഭാവ അടുത്ത് കൊടുത്തിരിക്കുന്നു. വിച്ച് രോട്ട് രേട്ട് സുഗണം, അഭാവ ഊണ്ട് അപ്പനയനെ ദൂരീകരിക്കുക, മാറ്റുക, ഒഴിവാക്കുക ആണ് അപനയനം എന്ന് പറഞ്ഞത്. ഓണം ശേഷിക്കുന്നു. ഓണ ധാതു എന്ത് വരുന്നു? മനി ഓണ് വനിപ്പ് വന്ന് വരും. ഓണ് വൻ. ആ ഇവിടെയൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ധാതുക്കൾ സേട്ടാണോ അനട്ടാണോ എന്ന് നോക്കണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ ഒന്നും എന്താണ്? നേരത്തെ ഒന്ന് ഏതാണ്? ജനി ജൻ സേട്ടോ അനട്ടോ? സേട്ട്. അപ്പൊ അവിടെ എന്തൊരു എട്ട് പ്രാപ്തമാകുമ്പോ സൂത്രം വരും. നൈറ്റ് വശീകൃതി. മറന്നുപോരുത്, ഞാൻ മറന്നുപോയാലും നിങ്ങൾ മറക്കാൻ പാടും. അവിടെയും നിഷേധിച്ചു. ഇവിടെ ഓണ് പരത്തിൽ എന്ത് വരുന്നു? മണ്ണ് സേട്ടോ അനട്ടോ? രണ്ടെങ്കിലും ഒന്ന് പറയുന്നു. എങ്ങനെ സേട്ടായി, എങ്ങനെ അനട്ടായി? ഓണ് സേട്ടോ അനട്ടോ? അതിനുത്തരം കിട്ടിയാണ്. എന്തുകൊണ്ട്? നഗാരാന്തത്തിൽ സേട്ടില്ല. എങ്ങനെ? നഗാരാന്തത്തിൽ സേട്ടില്ല. നഗാരാന്തത്തിൽ സേട്ടില്ലേ? ഏതെങ്കിലും ഒരു അഭിപ്രായം പറയും. സേട്ടാണോന്ന് ചോദിച്ചാൽ അനട്ട്, അനട്ടാണോന്ന് ചോദിച്ചാൽ സേട്ട്. അത് നഗാരാന്തം, ഇത് നഗാരാന്തം അല്ലേ? എന്തുകൊണ്ട്? ആ നഗാരാന്തത്തിൽ അനട്ട് ധാതുവില്ല, പിന്നെങ്ങനെ ഇത് അനട്ടാകും? നഗാരാന്തത്തിൽ എങ്ങനെ അനട്ട് ധാതുണ്ടോ? സേട്ടാണ്. അപ്പൊ എന്തുവരും? ഏത് സൂത്രം വരും? വശീകൃതി. പിന്നെ നിഷേധിക്കും. അപ്പൊ ഓ ണ് പരത്തിൽ വന്ന്, ഓണ് വന്ന് ധാതുവിൽ നിന്ന് നേരെ പരത്തിൽ. ഇവിടെ ഉപബോധം ഒന്നുമില്ല. ഓണ് വന്നെന്നിരിക്കുമ്പോ ഏത് സൂത്രം വരുന്നു? വിട്ട് വനോരാണ് നാസ്യസ്യ ആവുന്നു. ഓ ആ നിരുന്ന പേസൂത്രം വന്ന് ഏച്ചുവായി വായു. മനസ്സിലായോ? ഓണ് വന്നെന്നിരുന്നു. ഓണ് വിട്ട് വനോരനുനാസികസ്യ ആ വന്ന് വരെ വരുന്നാൽ പൂർവ്വത്തിലെ അനുനാസികത്തിന് ആത്തും വരും. അപ്പോൾ നീനെന്തു വന്നു? ആത്തും വന്നു. ഓ ആ ഓ ആന്നിരുന്നാൽ അവ പരത്തിൽ അപ്രത്യേകതാണ് അഭാവൻ. രാജൻ ശബ്ദം പോലെ അഭാവൻ അഭാവ അവാനോ അവാവാന അവാവാനം അവാവാനോ രാജൻ ശബ്ദത്തിന്റെ ദ്വിതീയ ബഹുവിനം എങ്ങനെയാണ്? അതെങ്ങനെ വന്നു? അല്ലോപ്പോ അനഹ അക്കാരം ലഭിച്ചു. അത് അപ്പോ ഇവിടെ എങ്ങനെ വരും? അവനഹ എന്ന് പറയില്ലേ? അവൻ അകാരം ലഭിച്ച അവാബ്ന് സവാബ്നഹ വബ്നഹ വബ്നഹ വബ്നി അവാബ്നോഹോ വരത്തില്ലേ? അവാവൻഭ്യാം എന്നുള്ളടത്തോ അവാവൻഭ്യാം ഏ സൂത്രം വരുന്നു? സൂത്രം നലോപഹ സുപ്സുര സജ്ഞാത്തു വിദുഷു കൃതി നഗാരം ലഭിക്കുമ്പോ രാജൻ ഭ്യാം രാജഭ്യാം അവാവ ഭ്യാം ഇതെല്ലായിടത്തും ഇതുപോലെ വരും. നേരത്തെ വന്ന സുശർമ്മ സുശർമാണൗ ശർമാണ ശർമാണം ശർമാണൗ അവിടെ സൂത്രം വരും. അൻശസ് ഏത് സൂത്രം വരുന്നു? സംയോഗാത് അമന്താത് മകാരവകാരാന്ത സംയോഗങ്ങളിൽ അല്ലോപന പ്രവർത്തിക്കത്തില്ല. അപ്പൊ എങ്ങനെ വരും? ശർമണ ശർമണ ശർമ്മണേ ശർമ്മണ ശർമ്മണി ശർമ്മണോ ശർമ്മഭ്യാം അല്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. എന്റെ ഓർമ്മ വെച്ചാണ് ഞാൻ പറയുന്നത്. എന്റെ ഓർമ്മയിൽ എന്തെങ്കിലും പെശവുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അസ്മിത്വൻ എന്ന് പറയുന്നിടത്തോ പ്രാതരിത്വാനോ എന്തുവരുന്നു? സംയോഗ വമന്തം ബാന്ധമായുള്ള എന്തോരം സംയോഗം വന്നുകൊണ്ട് വരുന്നില്ല. വരുമോ? ഇത്വനഹ ഇത്വനെ ഇത്വന ഇത്വനഹ ഇത്വനഹ ഇത്വനോ ഇത്വനി എല്ലാം പഴയതാണ്. അവാവ അടുത്ത് വിച്ച് ഉദാഹരണമുള്ള റോട്ട് രേട്ട് ഋഷരിഷ ഹിംസായം രണ്ട് ഹിംസാർത്ഥത്തിലാണ്. ഋഷ് ഋഷ് രണ്ടിടത്തും വിച്ച് വന്നു അന്യേഭ്യോ വിദൃശ്യന്തി ഋഷ് ഋഷ് ബിച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സർവാപഹാര ലോഭം എല്ലാം പോകും, എല്ലാം പോകുന്നു, ഒന്നും ശേഷിക്കുന്നില്ല. വേരവൃക്തസ്യ വകാരം പോയി, പക്ഷെ വിച്ച് ആർദ്രാവുന്നത് വേണ്ട എന്ത് വരുന്നു? ആർദ്രാവസ്ഥയിട്ട് വലാതെ പ്രാപ്തമാകുന്നു. പ്രാപ്തമാകുമോ? വിട്ടിവിടെ പ്രാപ്തമാകുമോ? പ്രാപ്തമാകുമോ? എന്തുകൊണ്ടില്ല? ഇവിടെ ഒന്നുമില്ല, ഇവിടെ സർവാപഹാര ലോപമാണ്. പിന്നെ ഇട്ട് ഇവിടെ വരാൻ ആർക്ക് വരാനാ? വരൂ. പരത്തിലെന്തെങ്കിലും ഉണ്ടോ? വിച്ച് വന്നു പോയി, പിന്നെ ആർക്കായിട്ട് വരുന്നു? എങ്ങനെ? ഇപ്പൊ ഋഷ് ഋഷ് പിന്നെ വേറെ ഏതാ വരുന്നത്? പുഗന്ത അല്ല ഗുപ്തസിച്ച ഗുണം വന്ന് രണ്ടിടത്ത്. അപ്പൊ രോഷ് രേഷ് രണ്ടിടത്തും എന്ത് വരുന്നു? പ്രാതിസഞ്ജ സോ വന്നു, സുലോപിച്ച് രേഷ്. ഷകാരത്തിന് എന്ത് വരും? അങ്ങനെ വൃഷഭ്രസ് വരുന്നു. വൃശ്ചഭ്രസ്ജം വൃജേ ജരാജ്രജ്ജ അവിടെ ഷാ ഉണ്ട. പിന്നെങ്ങനെ അത് വരുന്നു? ജലാഞ്ചസ്വന്തേ എന്തുവരും? ഡാ വരും. പിന്നെ എന്തുവരാം? ബാഹസാനെ ടാ വരാം. മനസ്സിലായില്ലേ? ഋഷ് ഋഷന്നിരുന്നു, ബിച്ച് വന്നു, സർവാപഹാര ലോപം. സമാസത്തിന്റെ ഒന്നും ആവശ്യമുണ്ട്. സർവാപഹാര ലോകം വന്നു, പക്ഷെ കൃതത്വ സമാസ കൃതന്തമായിട്ടും തോന്നുന്നു. പ്രാതിസഞ്ജ വരുന്നു, സ്വാദ്യുത്പത്തി വരുന്നു, ഷകാരം ജലാഞ്ജശോ അന്തേ പദാന്തമായി സുലോപിച്ചു. പദാന്തമായിട്ട് ജസ്തം വരുന്നു. വാ അവസാനേ വികൽപ്പേണ ചെറുത്തും. അങ്ങനെ വരുന്നു. അടുത്ത് വരുന്നത് സുഗണം. സുഷ്ടു ഗണയതീതി സുഗണം. ഗണസംഖ്യാനെ ചുരാതിപ്പെട്ടം ഉണ്ണിച്ച് വരുന്ന സൂത്രം ഏതാണ്? സത്യാപാശരൂപീണാതൂലോമ ത്വച്ച വർണ്ണവർമ്മ ചൂർണ ചുരാതിഭ്യോ ണിച്ച്. എങ്ങനെയാണ് സൂത്രം? എവിടെ പോയി? ആ അത് ശരിയോ. സത്യാപാശരൂപ വീണ തൂല ശ്ലോക സേന ലോമ ത്വച വർമ്മ വർണ്ണ ചൂർണ ചുരാദിഭ്യോ നിച്ച്. പഠിച്ചിരിക്കണം. ഇപ്പൊ ഗണസംഖ്യാനയാണ്. ണിച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗണ ഈ നിരിക്കും മേസൂത്രം വരുന്നു. ഗണ വന്നാണ് നമ്മൾ പഠിച്ചതാണ്. ഗണ അതന്തമാണ്, അതുകൊണ്ട് എന്തോരും അത്തോലോകപ്രകാരം അകാരം ലോപിക്കും. പിന്നെ ശേഷിക്കുന്ന എന്താണ്? ഗണ ഈ. ഗണ ഈ നിരിക്കും മേസൂത്രം പ്രാപ്തമാകുന്നു. ണിത്തായതുകൊണ്ട് അതബുധായ പ്രകാരം അകാരത്തിന് വൃത്തി പ്രാപ്തമാകുന്നു. പക്ഷെ വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? അജപ്പരസ്മിൻ പരനിമിത്ത അജാതീശസ്ഥാനിഭൂതാജഹപ്രദോഷ്യനിഷ്ടസിവിധോ ഗാണാന്ന് വരുന്നില്ല, ഗണാന്ന് തന്നെ ഇരിക്കും. ഗണിയിൽ നിന്ന് പരത്തിൽ എന്ത് വരുന്നു? വിച്ചു വന്ന് സർവാപഹരലവും വരുന്നു. പക്ഷേ സൂത്രം വരും ഗണിയിൽ നിന്ന് വിച്ചു വന്ന ഏ സൂത്രം വരും? നേരണ്ടി. എന്താണ് വൃത്തി? അനിടാതു അർദ്ധദാതിയെ പരേ നേർ ലോപഹസ്യ. അനിടാതിയായ അർദ്ധാതും പരമിരിക്കുന്നു, നീക്കി ലോകം. സുഗണ എന്നുള്ളത് സമാസം വന്നു. സുഗണ കൃത സമാസ പ്രാതിസഞ്ജ സ്വദുത്പത്തി. സുഗണ സുലോപിച്ചു. പിന്നെ എന്ത് വരുന്നു? സുഗണ സൂത്രം വരുന്നു. സുഗണ എങ്ങനെ ഏ സൂത്രം വന്നു? അവിടെ വേണം സംഖ്യാനെയാണ്. ഒന്നും വരുന്നില്ല സുഗൺ. അതായത് സുഗണ്ണെന്നിരിക്കുന്നത് ചുരാതിയിൽപ്പെട്ടതുകൊണ്ട് സുഗണ നിച്ചു വന്നു. അത്തോലോപ ഗണയിൽ ആകാരം ലഭിച്ചു. സുഗണി ഗണി അവിടെ അതുപോലെ വൃത്തി പ്രാപ്തമാകുന്നു. അജപരസ്വൻപൂർവ്വം ഇതോ ലോപിച്ച അകാര സ്ഥാനിത്വത്തെ പ്രാപിക്കുന്നു. അതുകൊണ്ട് ഉപതയിൽ അകാരമില്ല. സുഗണൻ തന്നെ ഇരിക്കുന്നു. വിച്ചു വരുന്നു. വിച്ചു വന്നു കഴിഞ്ഞാൽ നേരണ്ടി നീ ലോപിക്കുന്നു. വിച്ചും സർവവും ലോപിക്കുന്നു. സുഗണ്ണന്നായി വിചന്തമായതുകൊണ്ട് കൃത്ത സമാസപ്രാതിസഞ്ജ സ്വദുത്പത്തി സുലോപം സുഗൺ സുഗൺ സുഗണോ സുഗണ സുഗണം സുഗണോ സുഗുണ സുഗൺഭ്യാം സുഗണേ സുഗൺഭ്യാം സുഗുണ സുഗൺഭ്യാം സുഗുണ സുഗണോഹോ സുഗണി സുഗണോഹോ സൂത്രം സൂത്രം പഠിച്ചത് പുസ്തകം നോക്കാതെ ആർക്കെങ്കിലും പറയാമെങ്കിൽ ഗുണോഹോക്ക് പുട്ടുക്ക് ശരി പഠിച്ചിട്ടുണ്ടോ? ഗുണോഹോ കുക്കുട്ടുക്ക് ശരി ശരി വരവിരിക്കുമ്പോ നകാരത്തിനാണെങ്കിൽ കുക്ക് വരും, നകാരത്തിനാണെങ്കിൽ ടുക്ക് വരും. ശരി വരവിരിക്കും. ഇവിടെ നകാരമായിട്ട് എന്ത് വരുന്നു? ടുക്ക് വരുന്നു. പസുഗണ് ടുക്കിലിട്ട് സൂന്നിരിക്കുമ്പം അടുത്ത് എന്താ വന്ന്? അവിടെ തന്നെ അടുത്ത് ചയോ ദിദിയ ശരി പൗഷ്കരസാദേരി വാച്യം ദിദിയ വരും. ചയ്യകൾക്ക് ദിതി വരും, ശരി വരവരിക്കും. ടുക്കിലട്ടകാരം ചയ്യിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് അതിന് ദിതി വരുമ്പോൾ എന്തുവരും? ടാഠ പൗഷ്കരസാദി എന്ന് പറഞ്ഞുകൊണ്ട് വികല്പം സുഗണട്. ഇനി ഒരു രൂപം കൂടെ വരും. എന്തുകൊണ്ടാണ്? ഗുണോഹോ കുട്ടുക്ക് വാ ശരി, അത് വികല്പമാണ്. സുഗണ സു അങ്ങനെ മൂന്ന് രൂപം. സുഗണ ഠസു സുഗണ ഡസു സുഗണ സു ഗുണോഹോ കുക്കുട്ടുക് വാ ശരി ചയോഹോ ദിര്യാശരി പുഷ്കര സാധേരി വച്ച് അത് വലിയ പ്രാധാന്യമൊന്നുള്ളതല്ല. പിന്നെ അങ്ങനെ ഒരു സൂത്രം നമ്മൾ പഠിച്ചതുകൊണ്ട് പറഞ്ഞതന്നെയുള്ളൂ. ശരി.